അതായത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഗുരു ഈ പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം ഗുരുവായിട്ട് ഒരാളേ ഉള്ളൂ, വേറെ ഗുരുക്കന്മാരൊന്നുമില്ല, സബ് ഗുരുക്കന്മാരൊന്നുമില്ല. അപ്പോൾ എന്തുകൊണ്ട് എല്ലാവരും അംഗീകരിക്കുന്ന ഒരാളേ ഉള്ളൂ, ഗുരുവിനെ ഉള്ളൂ. അപ്പോൾ ഗുരു എല്ലാവരുടെയും താല്പര്യം മനസ്സിലാക്കിയിട്ടാണ് അന്ന് എല്ലാവരും അംഗീകരിക്കുന്ന ഒരാൾ എന്നുള്ള അതിനൊക്കെയാണ് ബോധാനുസ്വാമിയെ നിർദ്ദേശിച്ചത്. കാരണം അത് എല്ലാവരുടെയും താല്പര്യം തന്നെയായിരുന്നു. ഗുരുവിനത് ഗുരുവിൻ്റെ സന്തത സഹചാരികളായി കഴിഞ്ഞിരുന്നവരെ കുറിച്ച് ഗുരുവിനറിയാമല്ലോ. അവിടെ ഗുരു ശിഷ്യ ബന്ധമാണ്. അപ്പോൾ ഇനി ഒരു തിരഞ്ഞെടുപ്പ് നടത്തിയാലും ബോധാനുസ്വാമി തന്നെ തിരഞ്ഞെടുക്കും. അപ്പം അങ്ങനെ തിരഞ്ഞെടുപ്പെന്ന് വെച്ചാൽ എല്ലാവരും അഭിപ്രായം ചോദിക്കുക, നമുക്ക് ചോദിച്ചിട്ടില്ല എന്നും പറയാൻ പറ്റില്ല. എഴുതി വച്ചിരുന്നല്ലോ, ചുമതലപ്പെടുത്തിയില്ല, എഴുതി വച്ചിരുന്നു. അത് ഈ പുസ്തകത്തിലൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. ഗുരുദേവന്റെ വിൽപത്രം എന്ന് പറയും, അതിനെഴുതി വച്ചിട്ടുണ്ട് തിരഞ്ഞെടുക്കണം. അപ്പോ അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഗുരു എന്ന് പറയുന്നത് എന്നും ഒരാൾ തന്നെ ആയിരിക്കും, അത് മാറാൻ പാടില്ല. ഗുരുവിന്റെ നിർബന്ധമല്ല ഇത്. കെട്ടുറപ്പോട് കൂടി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഗുരുവിനെ സ്വീകരിച്ചു പോയാലേ പറ്റൂ. ഈ ഗുരു വിചാരിക്കും ഗുരുക്കന്മാർ തലമുറ തലമുറ മാറിയാലോ, തലമുറ തലമുറ മാറി വന്നു കഴിഞ്ഞാൽ ഗുരുവിനെ പിന്നെ വരുന്നവർ അംഗീകരിക്കത്തില്ല ഗുരുവിനെ. അതാ പ്രശ്നം. അപ്പൊ അതാണ് ശിവജിയുടെ ഒരു ഗുണം. ഇവിടെ എന്നും ഒരു ഗുരുവേ വേണം. പിന്നീടിപ്പോ വരുന്ന പ്രസിഡന്റ് ഇങ്ങനെയൊക്കെ ഉള്ളവരെന്ന് പറയുന്ന ഇവരൊക്കെ എന്താണ്, ഒരു ഡ്യൂട്ടി ചെയ്യുന്നവരാണ്, അല്ല ഗുരുക്കന്മാരൊന്നും വേണ്ട. അത് പിന്നെ കോടതി തന്നെ പറഞ്ഞു, ഇനി മേലാൽ ട്രസ്റ്റ് സ്കീമിന്റെ ആദ്യം എഴുതിയിട്ടുണ്ട് അവസാനം, ഇനി ശിവരിയിൽ മഠാധിപതി എന്ന് പറയുന്ന പേരെ ഉപയോഗിക്കാൻ പാടില്ല എന്നുണ്ട്. അപ്പൊ ആരെങ്കിലും വന്നിട്ട് ഇന്ന് പ്രസിഡന്റായിരിക്കുന്ന ആളിന്റെ മുമ്പിൽ വന്നിട്ട് ശിവരി മഠാധിപതി എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ അത് തിരുത്തണം. അതൊക്കെ തന്നെ അഞ്ചാൻ സ്വാമി ഖാദി കക്ഷി ചേർന്നാണ്. ആനന്ദതീർത്ഥര് പ്രസിഡന്റും ധർമ്മതീർത്ഥര് സെക്രട്ടറിയും നിജാൻ സ്വാമി ട്രഷററുമായിട്ട് നിലവിൽ വന്നപ്പോൾ പറഞ്ഞു, ഇനി മേലാൽ ഇവിടെ മഠാധിപതി എന്ന് പറയുന്ന ഒരു സ്ഥാനം വരരുത്, പ്രസിഡന്റ് അങ്ങനെ ഒരു ഡെസിഗ്നേഷൻ ഉപയോഗിക്കാൻ പാടില്ല നിയമപരമായിട്ട്. ഇപ്പോഴും ആൾക്കാർ നോട്ടീസിലൊന്നും ഇതറിയാതെ മഠാധിപതി എന്ന് ചേർക്കും. അപ്പൊ ഇവിടെ ഇനി രണ്ടാമതൊരു മഠാധിപതിയില്ല, രണ്ടാമതൊരു ഗുരുവില്ല, ഒറ്റ ഗുരുവേ. ആ ഗുരുവിനെ മുൻനിർത്തി പോകുന്നതാണ് ഇതിന്റെ കെട്ടുറപ്പിനൊരു പ്രധാനമായ കാരണം. ഇല്ലെങ്കിൽ പിന്നെ ഇപ്പൊ ഈ പ്രസിഡന്റ് ആവാൻ മത്സരിക്കുന്ന പോലെ ഭാവിയിൽ ഗുരുവായാലും മത്സരം വരും. കാരണം ജനാധിപത്യ സംവിധാനം ഇല്ല. അപ്പൊ പിന്നെ ഗുരുവിനെ ജനാധിപത്യം ഇതനുസരിച്ച് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ മത്സരം വരും. മത്സരിച്ചൊരാൾ ഗുരുവായി കഴിഞ്ഞാൽ പ്രതിപക്ഷം ഒരിക്കലും ആ ഗുരുവിനെ അംഗീകരിക്കത്തുമില്ല. അല്ല, ഇനി ഗുരുവിനെ നോമിനേറ്റ് ചെയ്യണമെങ്കിൽ അത് ഏകാധിപത്യമായി പോകും. അപ്പോൾ ഒരിക്കലും ഗുരു നോമിനേറ്റ് ചെയ്യുന്ന ആൾ ഗുരുവാകത്തില്ല. ഇതുവരെ ഒരു ഗുരുവിനെ ആരും നോമിനേറ്റ് ചെയ്തിട്ടില്ല. ഗുരു സ്വയം സംഭവിക്കുന്ന കാര്യമാണ്. ഇങ്ങനെ ഈ മനുഷ്യരുടെ ഇടയിലെ ശ്രീനാരായണ ഗുരുവിനെ ആരും നോമിനേറ്റ് ചെയ്തല്ല, ഇത് സ്വയം അങ്ങ് സംഭവിച്ചാണ്. ഗുരുവിനെ എല്ലാവരും അംഗീകരിച്ചാണ്. അപ്പൊ ഗുരുവിനെ ആർക്കും നോമിനേറ്റ് ചെയ്യാൻ പറ്റും? നോമിനേറ്റ് ചെയ്ത ഗുരു ആകത്തില്ല, വെറും ചക്കക്കുരുവേ ആകത്തുള്ളൂ. ഗുരു ആകത്തില്ല. അസൂയ സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഗുരു അതോടുകൂടി അവസാനിച്ചു. ശ്രീനാരായണ ഗുരു തുടരും. അവസാനിച്ചു എന്ന് വെച്ചാൽ പിന്നെ ഒരു ഗുരു ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ്. അല്ല, ഗുരു ഇല്ലാതായെന്നല്ല, ഗുരു എന്നുമുണ്ട്. പക്ഷെ ബാക്കി ഇനി വരുന്നവരൊക്കെ ആരായിരിക്കും? ഡ്യൂട്ടി ചെയ്യുന്നവരായിരിക്കും. ശിഷ്യൻ നിന്ന് ആർക്കും അവകാശപ്പെടാം. നിങ്ങൾക്കും എനിക്കും എല്ലാം, ഞങ്ങളെല്ലാവരും ഗുരു എൻ്റെ ശിഷ്യന്മാരാണെന്ന് പറയാം. ബാക്കിയെല്ലാം ആരാണ്? ഡ്യൂട്ടിക്കാരാണ്. ഇനിയുള്ള എല്ലാവരും ആരും ഗുരുക്കന്മാരൊന്നുമില്ല. ഗുരുപരമ്പര എന്ന് ഉള്ള അവകാശം എല്ലാവർക്കും ഉള്ളതാണ്. വെള്ളാപ്പള്ളി നടേശനും പറയാം, ഞാൻ ഗുരുപരമ്പരയിൽപ്പെട്ട ആളാണ്, സന്യാസി ആവണമെന്നില്ല. പരമ്പര എല്ലാവരും ഗുരുപരമ്പരയിൽപ്പെട്ടവരാണ്. ഗുരു എന്ന് പറയും, അതെല്ലാവർക്കും അവകാശപ്പെടാം. ഗുരു എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ. ഗുരുവിനാരാ നോമിനേറ്റ് ചെയ്തത്? ഇതോ ഇല്ല. അപ്പോൾ ഗുരു എന്ന് പറയുന്നത് എവർലാസ്റ്റിംഗാണ്, എന്നെന്തൊക്കെയുള്ള ഗുരുവാണ്. പിന്നെ ബാക്കിയെന്ന് പറയുന്ന ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സൗകര്യത്തിന് വേണ്ടി ഒരു കോടതി വച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥ മാത്രമാണ്. പിന്നെ ഒരു പ്രസ്ഥാനവും അവിടെ നടക്കുന്ന ആധ്യാത്മികമായ പ്രവർത്തനങ്ങളുണ്ട്, അതിൻ്റെ നേതൃത്വം കൊടുക്കുന്നതൊക്കെ പ്രസിഡന്റിൻ്റെ ജോലിയാണ്. ആധ്യാത്മികമായ കാര്യങ്ങൾക്ക് അതുകൊണ്ട് ഗുരു ആകത്തില്ല, ആരും ആകത്തില്ല. ഗുരുത്വം വേറെ ആർക്കും ഇല്ല, അതെന്നും ഒരു ഗുരുവായിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ഗുരു എന്ത് ചെയ്തു? അന്ന് സർവസമ്മതനായിരുന്ന, പ്രാപ്തനായിരുന്ന ഒരാളെ ഗുരു അനന്തരാവകാശിയായി വച്ചു, നിർദ്ദേശിച്ചു. ഇനി വരുന്നവരൊക്കെ തിരഞ്ഞെടുക്കാൻ വിൽപ്പത്ര എഴുതി വെച്ചു. പിന്നെന്താണ്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മൊത്തത്തിൽ ഇന്ത്യയിൽ നിന്ന് പ്രചരിപ്പിക്കുന്ന ഒരു ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവമാണ് അത്. അതിൽ പകുതിയേ ശരിയുള്ളൂ, പകുതി ശരിയല്ല. ഇന്ത്യയിൽ എന്താണ് ഇങ്ങനെ ഒരു മാനുഷികമായ ഒരു കാഴ്ചപ്പാട് ഇന്ത്യയിൽ കൊണ്ടുവന്ന ബ്രിട്ടീഷുകാരാണ്. പിന്നെ അവരുടെ തൊഴിലെന്ന് പറയുന്ന എല്ലാ സ്ഥലങ്ങളും പോയി കൊള്ളയടിക്കുകയായിരുന്നു, അതവർ ചെയ്തെങ്കിലും. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരാതിരുന്നുവെങ്കിൽ ഒരു ഡോക്ടർ പൽപ്പോ ഒരു സഹോദരൻ അയ്യപ്പനോ ഒരു സി കേശവനോ ഒന്നും ഉണ്ടാകത്തില്ലായിരുന്നു, യാതൊരു സംശയവും. അതുണ്ടാകാൻ ഇനിയും കാലം പിടിച്ചാണ്, ഇപ്പോഴൊക്കെ ഉണ്ടാകത്തുള്ളൂ. അവരൊക്കെ അങ്ങനെയുള്ള ആൾക്കാർ കൂടെ ഉണ്ടാകത്തില്ലായിരുന്നു. അതിവിടെ മാത്രമല്ല, ഇന്ത്യ മുഴുവൻ, നമ്മളിപ്പോൾ കേരളത്തിലെ കാര്യം, ഇന്ത്യ മുഴുവൻ നോക്കി ഒരു അംബേദ്കർ ഉണ്ടാകുമായിരുന്നു. ഗുരുവിന് ഒരു അംബേദ്കർ ഉണ്ടാകത്തില്ലായിരുന്നു. എന്തിന്? ഒരു അയ്യങ്കാളി പോലും ഉണ്ടാകത്തില്ലായിരുന്നു. അയ്യങ്കാളിക്ക് അത്രയും പ്രവർത്തിക്കുന്നതിന് പോലും ഒരു സ്വാതന്ത്ര്യം കൊടുത്തത് ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാരുള്ളതുകൊണ്ടാണ് ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളും എല്ലാം നടന്നത് ബ്രിട്ടീഷുകാർ. അല്ല, രാജഭരണത്തിൽ അതാണ്, രാജഭരണത്തിൽ ഇറങ്ങിയ വൈകുണ്ഠസ്വാമി പിടിച്ച ജയിലിലിട്ട അതാണ്. പിന്നെ അതെല്ലായിടത്തും വേണം ഗുരുവിന്റെ പ്രവർത്തനം. ഗുരുവിന്റെ സമാധിക്ക് ശേഷവും ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും ഉണ്ടായത് കോൺഗ്രസ് ഉണ്ടായതിനു ശേഷമാണ്, ഗുരു സമാധിയായതിനു ശേഷമാണ്. അവർക്കൊന്നും ഇവിടെ അടിസ്ഥാനപരമായി യാതൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്നത്തെ തലമുറ ഇന്നത്തെ ചുറ്റുപാട് ചെയ്യുന്നതുകൊണ്ടാണ് ചിന്തിക്കുന്നത് ഇവിടെ എന്തോ ചെയ്തത് അവരൊക്കെയാണ് ചെയ്തതെന്നുള്ളത്. അന്നത്തെ കാലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കണം. ദുരവസ്ഥാനാശം പറഞ്ഞത് 100% ശരിയായിരുന്നു അന്ന്. ആ ഒരു സാഹചര്യത്തിൽ ഗുരു ചെയ്തു വെച്ച കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാൻ വേണ്ടി ബാക്കിയൊന്നും വെച്ചിട്ടില്ലായിരുന്നു. യമസിന്റെ വിമർശനങ്ങളൊക്കെ പറയുന്നത് അത് നമുക്ക് വേറെ സന്ദർഭത്തിൽ ചർച്ച ചെയ്യാം. പിന്നെ ബാക്കി ഇന്ന് ശ്രദ്ധി പോകുന്ന പോലെ ആയിപ്പോയി, അങ്ങനെ ആയിപ്പോയി. ഗുരു സംഘാടകൻ എന്ന് പറയുന്നത് വളരെ നിരക്ഷരായിരുന്നു, പരസ്പര വിശ്വാസമില്ലാതിരുന്ന ഒരു സമൂഹത്തെയാണ് ഗുരു സംഘടിപ്പിച്ചത്. അത് പ്രയാസമാണ്. അങ്ങനെയുള്ളവരെ സംഘടിപ്പിച്ച് ഒരു പ്രസ്ഥാനത്തിന്റെ കീഴിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് അതിന് ജനങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ടാണ് സംഘടിപ്പിച്ചത്. അതാണ് ഗുരു ആരെ സംഘടിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ആരെ സംഘടിപ്പിച്ചു? നിരക്ഷരായ ഒരു സമൂഹത്തെ സംഘടിപ്പിച്ചു. അതാണ്. പിന്നെ ഈ സംഘടിപ്പിക്കുക മാത്രമല്ല, അവരെ വളരെ പുരോഗമനപരമായി മാറ്റി. ഗുരുവിന്റെ ജീവിതകാലത്ത് തന്നെ മാറ്റം കാണാൻ പറ്റി. പിന്നെ ഈ അനൈക്യവും പരസ്പര വിശ്വാസമില്ലായ്മയും കലഹശീലമൊക്കെ ഇതൊക്കെ ഗോത്രീയ സ്വഭാവങ്ങളാണ്, പണ്ടേ മനുഷ്യനുള്ളതാണ്. അപ്പം ആ അതിൻ്റെ ചില അവശിഷ്ടങ്ങളുണ്ടായിരുന്നുകൊണ്ട് ആ സംഘടിപ്പിക്കുക എന്നിരുന്ന ഒരു വലിയ ചലഞ്ചായിരുന്നു ഗുരുവിനെ സംബന്ധിച്ച്. ഇവർ യോജിക്കുകയും വിയോജിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു തമ്മിൽ. ഇന്ന് കാണുന്നു അത് തന്നെയാണ്, തമ്മിൽ യോജിക്കും എന്നാൽ തമ്മിലടിയും. ഇതാണ്. ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ സ്വഭാവമല്ല, മൊത്തം നമ്മുടെ ഗോത്ര സ്വഭാവം, മനുഷ്യ സമൂഹത്തിന്റെ ഒരു സ്വഭാവം. അത് കാലം മാറുന്നതോറും അത് പുരോഗമിച്ചു വരികയാണ്, പരിണാമം കൊണ്ട് അതിന് മാറ്റം വരികയാണ്. ഇപ്പൊ ഗുരുവിന്റെ കാലഘട്ടത്തിൽ അത് വളരെ പ്രയാസമുള്ളൊരു ദൗത്യമായിരുന്നു. അപ്പോ പൊതുവെ ഇപ്പോ എന്താണ് പറയുക, ഈഴവരെയൊക്കെ സംഘടിപ്പിച്ചു എന്ന് പറയും. അപ്പൊ ഈഴവരെന്ന് പറയുന്ന ഒരു ഒറ്റ ഐഡന്റിറ്റിയിലല്ല അന്ന് സമൂഹം നിന്നത്. എന്തുകൊണ്ട്? അവിടെ പല വിഭാഗങ്ങളും, അതിൻ്റെ ഉപവിഭാഗങ്ങളും, അതിൻ്റെ വിഭാഗങ്ങളും, അതിൽ തന്നെ പലതരത്തിലുള്ള അനീക്യം ഉണ്ടായിരുന്ന ഒരു സമൂഹമാണ്. പിന്നെ ഇവരെല്ലാവരും തുല്യ ദുഃഖിതരുമായിരുന്നു, ഒരുപോലെ ഇവരെല്ലാം പീഡനങ്ങൾക്ക് വിധേയരായിരുന്നു എന്നുള്ള ഒരു ഐക്യം ഇവരുടെ ഇടയിലുണ്ടായിരുന്നു. അല്ലാതെ ഇന്നത്തെ പോലെ എന്താണ് സംഘടിത സ്വഭാവമുള്ളൊരു ഒന്നിനല്ല സംഘടിപ്പിച്ചത്. അതാണ് സംഘടന. അന്ന് ഗുരു ആൾക്കാരെയൊക്കെ സംഘടിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ ഭയങ്കര പ്രശ്നങ്ങൾ അതൊക്കെയാണ്. അപ്പോൾ അവരെ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയുന്നത് ഒരു വലിയ സംഘടനാ ശേഷിയാണ്. പിന്നെ സാമൂഹിക ദർശനം എന്ന് പ്രത്യേകം പറയണം, മനസ്സിലായോ? വെറും ദർശനം എന്ന് പറഞ്ഞാൽ പോരാ, ഗുരുവിന്റെ സാമൂഹിക ദർശനത്തിനാണ് പ്രാധാന്യം. എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ വേദാന്തം പഠിക്കുന്നതല്ല. സാമൂഹിക ദർശനം എന്ന് പറയുമ്പോൾ ഒരു സമൂഹത്തെ ഗുരു എങ്ങനെ പരിവർത്തനപ്പെടുത്തി, അവരെ എങ്ങനെ മുന്നോട്ട് നയിച്ചു, അതിന് ഗുരു ഉപയോഗിച്ച ടൂളുകൾ എന്താണ്, അവിടെ വേദാന്തത്തിനൊന്നും വലിയ സ്ഥാനമൊന്നുമില്ല. വേദാന്തം എന്ന് പറയുന്ന ഗുരു പറഞ്ഞു, ഗുരുവിനോട് ഏറ്റവും അതിൽ താല്പര്യമുള്ള ഗുരുവിനോട് അടുത്ത് നിന്ന കുറച്ച് വ്യക്തികളോട് മാത്രമേ ഗുരു അത് പറഞ്ഞിട്ടുള്ളൂ. അതി കഴിഞ്ഞ് ഗുരു അതിന് വലിയ പ്രാധാന്യമോ ഒന്നും കൊടുത്തില്ല. ഗുരു ഇങ്ങനെയുള്ള ചില കൃതികളൊക്കെ എഴുതി വെച്ച് അല്ലേ, പലതും കടുകട്ടിയാണ് മനസ്സിലാക്കി. ഗുരു ഏതെങ്കിലും മേഖല എഴുതി ഇല്ല, ഇനി തന്റെ ശിഷ്യന്മാരെ തന്നെ അതിനെ പ്രോത്സാഹിപ്പിച്ചോ, ആ വഴിക്കൊന്നും ഗുരു പിന്നെ പ്രവർത്തിച്ചേ ഇല്ല. അങ്ങനെ ഒരു പല കൃതികളും ഗുരു എഴുതി കളഞ്ഞു, തിരിഞ്ഞു നോക്കിയത് പോലുമില്ല. മറ്റുള്ളവർ കണ്ടെടുത്തൊക്കെ പ്രസിദ്ധീകരിച്ചാണ്. പക്ഷേ ഗുരു എന്ത് ചെയ്ത്? പ്രസ്ഥാനം ഉണ്ടാക്കി, ഒന്നല്ല ഒന്നിൽ കൂടുതൽ പ്രസ്ഥാനം ഉണ്ടാക്കി. അതിൻ്റെ അതിലൂടെയുള്ള പ്രവർത്തനങ്ങളും അതിനെ നിലനിർത്തുന്നതിന് വേണ്ടി ഗുരു നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരുന്നു. ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം. ഈ ഗ്രന്ഥങ്ങളുടെ പ്രചാരണത്തിനോ വ്യാഖ്യാനത്തിനോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോയില്ല. ഇതൊരു കാതലായ ഒരു കാര്യമാണ്. ഇന്നിപ്പോൾ ഈ ആൾക്കാർ ഇതിനെ റിവേഴ്സ് ചെയ്തിരിക്കുന്നു. ഗുരു ഒരു വലിയ തത്വചിന്തകനായി ഗുരുവിനെ അവതരിപ്പിക്കാനാണ് പലർക്കും ഇഷ്ടം. അതെന്തോ വലിയ കാര്യമെന്ന് വിചാരിച്ചിട്ടാണ്. അതൊരു വലിയ കാര്യമൊന്നുമല്ല. അത് വ്യക്തികൾക്ക് മാത്രം, വ്യക്തികളിൽ ഒതുങ്ങിപ്പോകുന്ന ചില കാര്യങ്ങൾ മാത്രമാണ്. അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് വിചാരിക്കുന്നത് അബദ്ധമാണ്. തത്വചിന്ത എന്ന് പറയുന്നത് എന്നും കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഈ സമൂഹത്തെ പരിഷ്കരിക്കുക എന്ന് പറയുന്നത് എന്നും ആവശ്യമുള്ളതാണ്. ആണ്, ധർമ്മപ്രചരണമാണ് ഗുരുവിന്റെ ജീവിതം എന്ന് പറയുന്നത്. തത്വചിന്താ പ്രചരണമല്ല. നിങ്ങൾ എവിടെ നോക്കുക, തത്വചിന്ത പ്രചരിപ്പിക്കും ഗുരു. ഇങ്ങനെ ചില ബുക്കുകളൊക്കെ എഴുതി വെച്ച് തത്വചിന്ത അത് ഗുരു പെട്ടിക്കകത്ത് വെച്ച് ആവശ്യമുള്ളവർക്ക് അതെടുക്കാം. അത് വേണ്ടെന്നുള്ളതല്ല, അതെല്ലാവർക്കും പറ്റിയ കാര്യമല്ല. കള്ളു കുടിക്കരുതെന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ്. തത്വചിന്ത അതുപോലെയുള്ള ഒരു കാര്യമില്ല. അത് എല്ലാവരും സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ഗുണമുണ്ട്. കൊല്ലരുതെന്ന് പറഞ്ഞാൽ അത് മനുഷ്യ സമൂഹത്തിനും പ്രാണി സമൂഹത്തിനും വേണ്ട ഒന്നാണ് കൊല്ലരുതെന്ന് പറയുന്നത്. അത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പോൾ അത്തരം ആശയങ്ങൾ ആണ് ഗുരു സ്വന്തം ജീവിതം കൊണ്ടും ഒക്കെ കാണിച്ചത്. അപ്പോൾ ഈ കഷ്ടപ്പെടുന്നവരെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അത് ഹിംസയ്ക്കെതിരെയുള്ള ഒരു പ്രവൃത്തിയാണ്. ഒരാൾ കഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ വേറൊരുത്തൻ അവനെ കഷ്ടപ്പെടുത്താതെ സംഭവിക്കില്ല. സ്വയം കഷ്ടപ്പെടാനും തയ്യാറാകത്തെ. സ്വയം ആരെങ്കിലും വിചാരിക്കും ഞാൻ കുറച്ച് കഷ്ടപ്പെട്ട് കളയല്ല. എല്ലാവർക്കും കഷ്ടപ്പെടാതെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു വിഭാഗം കഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ അത് തീർച്ചയായും മറ്റുള്ളവർ കഷ്ടപ്പെടുത്തുന്നതാണ്, അങ്ങനെ സംഭവിക്കുന്നതാണ്. അതെങ്ങനെ കഷ്ടപ്പെടുത്തുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ അവര് അവസരങ്ങൾ നിഷേധിക്കുമ്പോഴാണ്. അപ്പോ അവരുടെ ഇടയിൽ പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ അത് ഈ ഹിംസയ്ക്കെതിരെയുള്ള പ്രവർത്തനമാണ്. അവരപ്പോ എങ്ങനെ പ്രവർത്തിക്കും? അവരെ സാംസ്കാരികമായി, വിദ്യാഭ്യാസപരമായി, ആരോഗ്യപരമായി എല്ലാം ഉയർത്തിക്കൊണ്ടുവരിക, സാമ്പത്തികമായി. അപ്പൊ അത് ഹിംസയ്ക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ്. അതാണ് മനുഷ്യ ജീവിതത്തിൽ ഇടപെടുന്ന പ്രവർത്തനങ്ങളെന്ന് പറയുന്നത്. അതിനാണ് പ്രാധാന്യം ഗുരു കൊടുത്തിരുന്നത്. തത്വചിന്ത എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഒരു തത്വചിന്തകനാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് അതുകൊണ്ട് പ്രയോജനമുണ്ട്. അത് എന്നിലൊതുങ്ങിപ്പോകുന്ന ഒരു കാര്യമാണ്. സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് സമൂഹത്തിന് മുഴുവൻ പ്രയോജനപ്പെടുന്നതാണ്. എന്താണ് ചോദിക്കാൻ വന്നത്? സാമൂഹ്യ പ്രവർത്തനമാണ്. അത് ഏറ്റവും വലിയ സാമൂഹ്യ പ്രവർത്തനമാണ്. എന്നുവെച്ചാൽ ആശയപ്രചരണം, ധർമ്മപ്രചരണം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുക, പ്രവർത്തിക്കുക. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ നമ്മൾ പറയുന്ന അഹിംസ, ജീവകാരുണ്യം. ജീവകാരുണ്യം എന്ന് പറയുന്ന ഗുരുവിന്റെ ജീവകാരുണ്യം എന്ന് വെച്ചാൽ ഗുരു അതിൻ്റെ ഒരു മാതൃകയായിരുന്നു. നമ്മൾ വേണമെങ്കിൽ പ്രസംഗിക്കും ഒരു പീഡ എറുമ്പിനും വരുത്തരും, നമ്മൾ എറുമ്പിനെയൊക്കെ പീഡിപ്പിക്കും, നമ്മൾ ഉറുമ്പിനോട് അങ്ങനെ കരുണയൊന്നും കാണിക്കത്തില്ല. ഗുരു അങ്ങനെയല്ല, സ്വന്തം ജീവിതത്തിൽ ഉറുമ്പിനോട് ശരിക്കും പ്രായോഗികമായി കരുണ കാണിച്ചിരുന്ന ആളാണ്, അതാണ് വ്യത്യാസം. അപ്പോൾ അങ്ങനെ കരുണ കാണിച്ച് ജീവിച്ചപ്പോൾ നമുക്ക് അത്രയൊന്നും നമുക്ക് ചിലപ്പോൾ കഴിഞ്ഞൊന്നും വരത്തില്ല, കാരണം അതിനുള്ള ജീൻ നമുക്കില്ല. എമ്പതി എന്ന് പറയുന്ന ഒരു ഗുണമുണ്ട്, കാരുണ്യം. അത് ചിലർക്കിങ്ങനെ അവരുടെ ജീനി കൂടെ വന്നു കിട്ടുന്നതാണ്. ഗുരുവിൽ അങ്ങനെ ഒരു കാരുണ്യം എന്ന് പറയുന്ന ഒരു ഇതുണ്ടായിരുന്നു. അതിപ്പോ ഉറുമ്പുകളോ പട്ടികളോ ഒന്നും ചെന്നൊന്ന് പ്രാർത്ഥിക്കാറില്ലല്ലോ. അപ്പോൾ പ്രാർത്ഥിച്ചവർക്ക് കാരുണ്യം കൊടുക്കുന്നതാണ് ദൈവങ്ങളുടെ പണി. അപ്പൊ ജീവകാരുണ്യം ഉള്ളവരുടെ ഇതെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കാത്തവർക്കും കാരുണ്യം കൊടുക്കുകയാണ്. ഇവരാരും പ്രാർത്ഥിച്ചില്ലെങ്കിലും ഗുരു എന്ത് ചെയ്തു, അവർക്കെല്ലാം അവരോടെല്ലാം കാരുണ്യമായിരുന്നു ജീവിതത്തിലൂടെ നീളം കാണിച്ചിരുന്നത്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. കാള കെട്ടി വലിക്കുന്ന വാഹനത്തെ കയറില്ല എന്ന് ഇവർ പറഞ്ഞു, കാരണം അതിനെ പീഡിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും അപ്പൊ കാരുണ്യത്തിനാണ് ഗുരു പ്രാധാന്യം കൊടുത്തത്. അപ്പോ അപ്പോ എന്താണ് നിങ്ങളിപ്പോ ഗുരുവിന്റെ പരമ്പര എന്നൊക്കെ പറയുന്നു, നിങ്ങൾ എന്താണ് ഇത്രയും സ്വത്തിൻ്റെയും അധിപതികളായും ഇത്രയും പിന്തുണയുള്ള സമൂഹത്തിൻ്റെ ആത്മീയാചാര്യന്മാരായിട്ടും ഇത്രയും വലിയ രാഷ്ട്രീയ പുതിയ രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ പോക്കറ്റിട്ടുകൊണ്ട് നടക്കുന്നവരുമാണ്, എന്ത് ജീവകാരുണ്യ പ്രവർത്തനമാണ് ചെയ്യുന്നത്? എന്താ ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു ജീവകാരുണ്യ പ്രവർത്തനം നിങ്ങൾ ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും മൃഗങ്ങൾക്ക് വേണ്ടി പോട്ടെ, മനുഷ്യന് വേണ്ടി ചെയ്യുന്നുണ്ടോ? മനുഷ്യന് വേണ്ടി എന്തെങ്കിലും ഒരു ജീവകാരുണ്യ പ്രവർത്തനം നിങ്ങൾ ചെയ്യും? ഇല്ല. കാരണം ഇപ്പോ ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ട എല്ലാ സൗകര്യത്തിലുമാണ് ഞാൻ ജീവിക്കുന്നത്. അതി കുറച്ചെനിക്ക് ജീവിക്കാനും പറ്റത്തില്ല, കാരണം എൻ്റെ ആരോഗ്യസ്ഥിതി സ്ഥലത്തിലാണ്. അപ്പോൾ ഇതുപോലെയുള്ള അനാരോഗ്യകരമായ സാഹചര്യങ്ങളിൽ പെട്ടുപോയ ഒരുപാട് മനുഷ്യർ തന്നെ ഉണ്ട്, അവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്? നൂറ് ശതമാനം വേണ്ടാണ്. എന്തെങ്കിലും ഒരു രോഗം ബാധിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവശ്യതയിലോ ഒരാൾ വന്നാൽ ഇത്രയും എന്താണ് ഈ എന്താണ് ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ള ഈ ഒരു പ്രസ്ഥാനം എന്താണ് ഒരു കാരുണ്യത്തിന്റെ പ്രവാചകൻ എന്നൊക്കെ സ്റ്റേജ് കയറിയെന്ന് ഘോരഘോരം പ്രസംഗിച്ച് ദക്ഷിണ വാങ്ങിക്കുന്ന ഈ ആൾക്കാർ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ചെയ്യും? ഇപ്പൊ വ്യത്യാസമുണ്ട്, നിങ്ങൾക്ക് പഴയകാലം അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. ഇപ്പൊ വ്യത്യാസമുണ്ട്. പണ്ടിവിടുത്തെ ഈ വലിയ സ്വാമിയുടെ ഇരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എവർക്കൊക്കെ അറിയാം. നിങ്ങളുടെ ആ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി നടക്കുമ്പോൾ ഒരു വഴിയുണ്ടല്ലോ. അതിൻ്റെ സൈഡിൽ ആ മുറിയിൽ ഇവിടുത്തെ മുൻ പ്രസിഡന്റ് ഒരു വസ്ത്രവും ധരിക്കാതെ ആ മുറിക്കകത്ത് ഒരു തടിക്കട്ടിൽ കിടന്ന പുറത്ത് നിന്നുകൊണ്ട് ഒരു ജോലിക്കാരൻ ബക്കറ്റിൽ വെള്ളം എടുത്ത് അങ്ങോട്ടടിക്കും. എന്നിട്ട് എപ്പോൾ അങ്ങോട്ട് നോക്കിയാലും അതിൻ്റെ അകത്ത് നിറം മലവും മൂത്രവും വിസർജ്യവും ഭക്ഷണാവശിഷ്ടങ്ങളും. ഇവിടുത്തെ മുൻ പ്രസിഡന്റായിരുന്നത് ഇവിടുത്തെ ഇവിടെ അടക്കി ഭരിച്ച ആളുമാണ്. അപ്പോൾ ആൾക്കാർ പറയുന്നത് അയാൾ ചെയ്തതിൻ്റെ ഫലമാണ് ഇങ്ങനെ കാണുന്നത്. അവിടെയും പ്രതികാര ബുദ്ധിയാണ്. അങ്ങനെ എത്രയോ കാലം കിടന്ന അവസാനം ഞാൻ ശശിവൻ സ്വാമി എടുത്ത് പറഞ്ഞു, അത് എന്തെങ്കിലും സമയമൊന്നും ചെയ്യണോ, ഇങ്ങനെ നിൽക്കുന്നു ആരെങ്കിലും, ഇത് മോശമല്ലേ, പുറത്തുനിന്ന് വരുന്ന ആൾക്കാരും ഇത് കാണുന്നേ, അതെങ്കിലും വിചാരിച്ചിട്ട്, കാരുണ്യം വേണ്ട, അന്തസ് വിചാരിച്ചിട്ട് എങ്ങനെയും ചെയ്യണമെന്ന്, ആ നമുക്കത് ചെയ്യാം, അത് സെക്രട്ടറി വിളിച്ച് പറയാം. അങ്ങനെ രണ്ടുമൂന്നോണം പറഞ്ഞിട്ട് യാതൊരു അനക്കമല്ല പുള്ളിക്ക്, ഇതിലൊന്നും യാതൊരു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പുള്ളിയുടെ മനസ്സിലെപ്പോഴും പുള്ളി ആരാധിക്കുന്നത് കരുണാകരനെയും മറ്റൊരുവരെയൊക്കെയാണ്. അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവസാനം ഒരു ദിവസം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇവരെ ബ്രഹ്മവിദ്യാലയത്തിൽ കൊണ്ടുപോയി കൊണ്ടുപോകാമെന്ന്, ആ അത് നല്ല കാര്യമാണ്, ഇവിടെ തലയിരുന്നോട്ട് അതെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു രീതിയിലാണ്. ഇവർക്ക് പണി കൊടുക്കാൻ അങ്ങനെ അവിടെ കൊണ്ടുവന്നു, അവിടെ കൊണ്ടുവന്നു. പിന്നെ അത് വലിയൊരു ദുരന്തമായിരുന്നു അവരെ നോക്കുന്നത്. വാസ്തവത്തിൽ അക്കാര്യത്തിൽ നമ്മുടെ ഇന്നത്തെ കൃതമ്പുരാൻ സ്വാമിയുടെ കാല് പിടിക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം പുള്ളി എത്ര ആത്മാർത്ഥമായിട്ടാണ് പുള്ളി അത് നോക്കിയത്. പക്ഷെ ഇപ്പം പുള്ളിക്ക് ആ ബുദ്ധി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പം അധികാരി ആണല്ലോ. അന്നത്തെ കാലത്ത് ഇന്നത്തെ കാര്യം എനിക്കറിയത്തില്ല. അന്ന് കൃതമ്പുരാൻ സ്വാമി ആണ് അതിൽ മുൻകൈയെടുത്തത്, അത് ചെയ്യാൻ തയ്യാറായത്. പിന്നെ പലരും ചെയ്തു, ഓരോരുത്തരുടെ പേര് പറയുന്നു, നിത്യശ്രീമാൻ സ്വാമി, പിന്നെ എല്ലാവരും, മിക്കവാറും എല്ലാവരും ചെയ്തു, എല്ലാവരും ചെയ്തു. അത് വലിയൊരിതായിരുന്നു. ഇതിനിടയ്ക്ക് പറയുന്നതാണ്, ഞാനൊരു ദിവസം ഒരു ദിവസം പല ദിവസം പറഞ്ഞു. അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ശശ്വതി ഗാനസ്വാമി ഒന്ന് കാണണം എന്ന് പറഞ്ഞു. എപ്പോഴും ബോധം വരത്തില്ല, ഇടയ്ക്കിടയ്ക്ക് ബോധം മറന്നു. അപ്പോൾ പുള്ളി വിചാരിക്കുന്നത് ഇതെല്ലാം ശശ്വാനസ്വാമി ചെയ്തു കൊടുക്കുന്ന വലിയ ഒരു ഇതാണ് എന്നാണ്. പുള്ളിയുടെ കുറുക്കൻ ബുദ്ധി അതാണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ്, ഞാൻ തിരുത്താനൊന്നും പോയില്ല, ഇതെല്ലാം സ്വാമി ചെയ്തതാണെന്ന്. ഒന്ന് കാണണമെന്ന് പറഞ്ഞു, ഞാൻ ചെന്ന് പറഞ്ഞു, ഇദ്ദേഹത്തിന് ഒന്ന് കാണും. ഒരിക്കൽ പോലും ആ മുറി വന്ന് ഇദ്ദേഹത്തിന് കാണാൻ തയ്യാറായിട്ടില്ല. എന്താണ് അത്രയും വലിയ വിരോധമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതിനെ വച്ച് നോക്കുമ്പോൾ ഇന്ന് ഭേദമാണ്. ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ അടുത്ത മുറിയിലാണ് ആര് കിടന്നത്, സൗജാൻ സ്വാമി. അദ്ദേഹത്തിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അതുപോരാ, ശ്രദ്ധിക്കാൻ പറയുമ്പോൾ മുതലാളിയാവും. അങ്ങനെയല്ല, ശ്രദ്ധിക്കാൻ പറയാന്ന് പറഞ്ഞാൽ അവിടെ മുതലാളിയാണ്, വന്ന് നോക്കണം എല്ലാ ദിവസവും. എല്ലാ ദിവസവും ചെന്ന് നോക്കണം അവരെന്തൊക്കെയാണ് അവരുടെ കാര്യങ്ങൾ. ഇതാണ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അല്ല, കസേരി ഇരുന്ന് കൊണ്ട് ബാക്കിയുള്ളവരെ കൊണ്ട് ചെയ്യിക്കല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അത് ഞാൻ ശാശ്വത സ്വാമിയുടെ ഉദാഹരണം പറഞ്ഞു. അപ്പോൾ ഈ അധികാരത്തിൽ വരുമ്പോൾ മാറാൻ പാടില്ല, അത് തന്നെ വേണം. ഞാൻ മിക്കവാറും ദിവസവും അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്തെങ്കിലും ആവശ്യമുണ്ടോ, എനിക്ക് അധികാരമൊന്നും ഇല്ലെങ്കിൽ ചെന്ന് ചോദിക്കും. നമ്മളതങ്ങനെ ഒന്ന് സംസാരിക്കുന്ന ഒരു ഇതാണല്ലോ, അവശനായി കിടക്കുന്നുണ്ട്, എഴുന്നേക്കാൻ വയ്യല്ലോ. പിന്നെ നമ്മൾ പോകാൻ പ്ലാൻ ചെയ്തപ്പോഴാണ് കോവിഡ് പിടിച്ച് പിന്നെ പോകാൻ വയ്യാതായി, പിന്നെ കാണാനും പറ്റിയില്ല. അപ്പോൾ ആ എമ്പതി എന്ന് പറയുന്ന ആ കാരുണ്യം എന്ന് പറയുന്നത് ഈ സന്യാസിയായി കഴിഞ്ഞാൽ കാണുന്നവരുന്ന് പോവുകയാണ്. ബ്രഹ്മചേരി ആയിരിക്കുന്ന സമയത്ത് മാത്രമേ നിങ്ങൾ ഇതൊക്കെ പറയത്തുള്ളൂ. എന്നാണ് നിങ്ങൾ കാവ്യ കൊടുക്കുന്നത്? അന്നു മുതൽ നിങ്ങളുടെ ഇത് അധികാരത്തിൻ്റെ ഭ്രാന്തും അഹങ്കാരവും ഇതെല്ലാം ഒന്ന് തലയ്ക്കകത്ത് കയറും. എന്തോ ഒരു ഭയങ്കര സാധനമാണ്. പിന്നെ അങ്ങനെ ഒരു വിചാരമേ മനസ്സിൽ വരത്തില്ല. ഇന്നിപ്പോൾ തന്നെ ഈ സ്വാമി ആ മാതാജിയെ നോക്കുന്നു. വാസ്തവത്തിൽ ഇത്രയും വലിയൊരു കാര്യമാണ്. അവർക്കാരുമില്ല. കാരണം ഞാനിവിടെ വരുന്ന കാലം മുതൽ അവരിവിടെ വരികയും അവരുടെ ജീവിതം മുഴുവൻ ഗുരുദേവ ഗുരുദേവ എന്ന് പറഞ്ഞ് നടന്നതാണ്. അങ്ങനെ നടന്ന് അവർക്കിപ്പോൾ ഒരു അസുഖം വന്നു. അവർ വളരെ മാതൃകാപരമായി, പിന്നെ സച്ചിദാനന്ദ സ്വാമിക്കൊക്കെ അറിയാം, അവര് സന്യാസിനി. അവർക്ക് ആരാ സന്യാസം കൊടുത്തത്? പ്രഭാശാന്ത സ്വാമി. അപ്പോ ഇപ്പൊ എന്താണ് ചെയ്യുന്നുണ്ട്, അവർക്ക് വേണ്ട ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു തവണ അവര് കരഞ്ഞുകൊണ്ട് എന്റെ അടുത്ത് വന്ന് പന്മനയില്ല. ഇതേ ഇവര് അവര് അവർക്ക് ജീവിക്കാൻ ഇവിടെ ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമുണ്ട്, അവർക്ക് അതിനുള്ള പെൻഷനുണ്ട്. അവർ ജീവിതകാലം മുഴുവൻ കാട്ടിലും മേട്ടിലും ഒക്കെ നടന്ന് എനിക്കത് നേരിട്ട് അറിയാവുന്നതാണ്. ഇവര് നമ്മുടെ കൂട്ടുകാരി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോ ഇവിടുത്തെ ഒരു സ്വാമി അങ്ങോട്ട് നിന്നിട്ട് ഇറങ്ങടി എന്ന് പറഞ്ഞു. അവരെ ഭക്ഷണം അവിടെ വെച്ചിട്ട് അവരവിടുന്ന് ഇറക്കി വിട്ടു. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ശരി, അങ്ങനെ ഇറക്കി വിടാനുള്ള പാദമൊന്നും ചെയ്യുന്നവരല്ല അവർ. അങ്ങനെ അവർ കരഞ്ഞുകൊണ്ട് ഓടിയ കൂട്ടത്തിൽ അവർ പന്മനേനും വന്ന് കുറച്ച് ദിവസം ഈ സ്വാമി ഉണ്ടായിരുന്നു. കുറച്ച് ദിവസം അവിടെ ഒന്ന് താമസിച്ചു. അപ്പോ ഇതൊക്കെയാണ് സ്വാമിമാര് ചെയ്യുന്നത്. അപ്പൊ ഈ എമ്പതി എന്ന് പറയുന്ന ഈ കരുണ എന്ന് പറയുന്ന ഒന്ന് അഹിംസയെക്കുറിച്ച് ഞാൻ നമ്മൾ പഠിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ ഇവിടെ പോയി മനുഷ്യൻ ഒരു വാസ്തവത്തിൽ അവരിങ്ങനെ ഒരു സന്യാസിനിയായുണ്ട്. അവര് ഇവിടുന്ന് നേരെ ഇറങ്ങി നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പേപ്പർ എഴുതി കൊടുത്തിരുന്നെങ്കിൽ ഈ പറഞ്ഞ ആള് ഇവരെ ഇറക്കി വിട്ട ആള് നേരെ അകത്ത് പോയി കിടന്നത്. പക്ഷെ ഇവിടെ അയാളെ രക്ഷിക്കാൻ ഇവിടെ ആള് കാണും, അത് വേറെ കാര്യം. അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് സാക്ഷി പറയാൻ ഇവിടെ ആള് കാണും. അപ്പോൾ എല്ലാവരും മുതലാളിമാരും ഭരണകർത്താക്കളും ആവുകയാണ്. അതാ ആരെങ്കിലും പോയി അന്വേഷിക്കും എന്താണ്. അപ്പോൾ അത് വേണ്ടതാണ്. അതൊരു ഉദാഹരണം ഞാനിത് പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ നമ്മൾക്കൊരു എമ്പതി നമ്മുടെ മനസ്സ് വരണം. മറ്റുള്ളവരെ എല്ലാ അഹിംസ എന്നുള്ള പാട്ടുപാടി പ്രസംഗിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. അവരോട് കരുണ്യം കാണിക്കണം, അവരെ സംരക്ഷിക്കണം. അവരുടെ സംരക്ഷിക്കുക എന്ന് വെച്ചാൽ അവരുടെ എല്ലാ കാര്യങ്ങളും മഠത്തിൽ നിന്ന് സന്യാസിമാരിൽ നിന്ന് നിർവഹിക്കണം. നിങ്ങൾക്കിങ്ങനെ നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി നിർലോഭമായി പണം ചെലവഴിക്കാനുണ്ടെങ്കിൽ, പിന്നെ ഈ അധികാരികളെന്നൊക്കെ പറയുന്നവര് അവരുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി അവർ ആരോടും ചോദിക്കാതെ പണം ചെലവഴിക്കരുത്. അപ്പൊ ഇങ്ങനെയുള്ള ഇവർക്ക് വേണ്ടിയിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ടി ചെയ്യേണ്ടതാണ്. അതുപോലെ ആരാണോ അത് വരുന്ന ദൂരത്തെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓ അത് നമുക്കൊരു ബാധ്യതയാണ്, നമ്മുടെ പണം ചെലവാകും, നമ്മുടെ പണമൊക്കെ ചിലവായി പോകുന്നു, ബാധ്യതയായി പോകുന്നു, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. അങ്ങനെ മാനുഷിക പരിഗണന അർഹിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. എല്ലാവരും നമ്മളെ അടുത്ത് വരാറില്ല. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടെ ഈ ജീവകാരുണ്യം എന്ന് പറയുന്ന ഒരു ഗുരുദേവൻ പറഞ്ഞ ഈ സന്ദേശത്തെ നമ്മൾ ഓർക്കണം. നമ്മളവരെ സഹായിക്കേണ്ടതാണ്, അവർക്ക് സഹായം ചെയ്തു കൊടുക്കേണ്ടതാണ് എന്നുള്ള കാരണം. നമ്മളിന്നിപ്പോ നിങ്ങളിപ്പോ അധികാരത്തിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും നിങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നിങ്ങൾക്ക് നല്ല ഹൈ ക്ലാസ് ചികിത്സ എടുക്കാൻ പറ്റും. അതൊക്കെ എന്തുകൊണ്ടാണ്? നിങ്ങളുടെ കയ്യിൽ അധികാരം ഇരിക്കുന്നോണ്ടാണ്. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് വളരെ എന്താണ്, നാളെ നമുക്ക് ഈ അവസ്ഥ വരുമെന്നുള്ളതല്ല, അതൊക്കെ എന്താണെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഈ അവസ്ഥ വന്നാലും വന്നില്ലെങ്കിലും മറ്റുള്ളവരോട് ആ കാരുണ്യം, ഇത് പ്രാണികൾക്ക് വരെ ഉള്ള ഒരു സംഗതിയാണ്. പ്രാണികൾ സന്യാസിയായ പിന്നെ ഇതിങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നു. എങ്ങനെയാ സന്യാസിയായാലും ഇവർ ഇത്രയും മർക്കടമുഷ്ടിയുള്ളവരും അഹങ്കാരികളും ഒക്കെ ആയി ഇങ്ങനെ മാറുന്നു? എന്താ കാരണം? അതുവരെ ഇല്ലാത്ത പിന്നെ എങ്ങനെയാ ഇവരൊക്കെ മുതലാളിമാരാകുന്നു? എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ അത് ആവശ്യമാണ്. എനിക്ക് സൗകര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ആ സൗകര്യങ്ങൾ എല്ലാവർക്കും ആവശ്യമുള്ളതാണ് എന്ന് എല്ലാവരും ചിന്തിക്കണം, ചെയ്തു കൊടുക്കണം. ഈ അടുത്ത ദിവസം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഈ സമൂഹത്തിലെ സാധാരണ മനുഷ്യന്റെ ക്വാളിറ്റി പോലും ഇല്ല, ഇല്ലാത്തവരാണ് ഈ സന്യാസി വർഗം എന്ന് പറയുന്നത്. അപ്പൊ പറയുന്നതിന് യാതൊരു ആർക്കെന്നോട് ഇത് തോന്നിയാൽ എനിക്കൊരു പ്രശ്നവുമില്ല. കാരണം ഈ അടുത്ത ദിവസം രണ്ട് പെൺകുട്ടികൾ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ അവർ എന്നോട് സംസാരിക്കാൻ വന്നത് അവർ ഈ റോഡിൽ കിടക്കുന്ന രോഗം പിടിച്ച് മുറിവ് പറ്റിയ അസുഖം പിന്നെ ആരും നോക്കാത്ത ആക്സിഡൻറ്റിൽ കാര്യമൊക്കെ ഒടിഞ്ഞ് അങ്ങനെയുള്ള ഈ ഡോഗ്സിനെ റെസ്ക്യൂ ചെയ്ത് അവരെ സംരക്ഷിക്കുകയാണ്. അവരതിനെ ചികിത്സിച്ച് നിങ്ങൾക്കറിയാം, ചികിത്സിച്ച് അവർ പിന്നെ റോഡിൽ കൊണ്ടുവിടുകയാണ്. എത്രയോ ഒരു വലിയൊരു കാര്യമാണ് അതിൻ്റെ ആ എമ്പതി, ആ കാരുണ്യം എന്ന് പറയുന്ന അവരുടെ മനസ്സിൽ വന്നത് ഇതാണ്. ഗുരു പറഞ്ഞ ആശയം എന്ന് പറഞ്ഞ ഇതാണ്. പിന്നെ ഗുരുവിൻ്റെ സാഹചര്യം ആ കാലഘട്ടത്തിൽ ഇതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. എന്തെന്ന് വെച്ചാൽ അന്ന് റോഡുകളില്ല, വാഹനങ്ങളില്ല, ശിവര് പോലും ഒന്ന് കാടായിരുന്നു. അന്ന് ഗുരു എവിടെയെങ്കിലും പോകുന്നു, ശിവരി ഇന്ന് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നടന്നാ പോകുന്നു. എല്ലാ വഴിക്കും വഴിയാണ്, ഏതെങ്കിലും പറമ്പിൽ കൂടെ ഇറങ്ങി അപ്പുറത്താ പോകുന്നു. ഇന്നങ്ങനെയല്ല, ഇന്ന് നമുക്ക് ഇറങ്ങാൻ ഒരു വഴിയേ ഉള്ളൂ. ലോകം ഒരുപാട് മാറി. അപ്പോ ഇന്നത്തെ പ്രശ്നങ്ങളാണ് ഇതൊക്കെ. പട്ടിയുടെ പ്രശ്നം, കാട്ടിൽ കിടന്ന ചെന്നാക്കികളെ മനുഷ്യൻ പിടിച്ചോണ്ട് വന്ന് നാട്ടിൽ അവൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി വളർത്തി, അവന് ഉപയോഗം കഴിഞ്ഞപ്പോൾ അവൻ റോഡിൽ ഇറക്കി വിട്ട്, എന്നിട്ട് അതിനെ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ പീഡിപ്പിക്കുന്നു. തീവ്രവാദികൾ ആയുധ പരിശീലനം നടത്തുന്ന പട്ടികളെ വെട്ടിയിട്ടാണ്, വെട്ടിപ്പടിക്കുകയാണ്, എല്ലാം പട്ടിയിലാണ് നടത്തുന്നത്. അപ്പോൾ അവരോടൊരു കാരുണ്യം തോന്നുക എന്ന് പറയുന്നത് അത് സാധാരണ കുട്ടികളാണ്. അവർ സാധാരണ കുട്ടിയെന്ന് വെച്ചാൽ ഞാൻ പണ്ട് അഡോപ്റ്റ് ചെയ്തതാണ്, നമ്മുടെ നിത്യ സുരുമാൻ സ്വാമിയുടെ മക്കളാണത്. എന്നാൽ തന്നെയും ഞാൻ പറയുകയാണ്, അവർക്കൊക്കെ ആ തോന്നുന്നു. ഇവിടുത്തെ ഈ എന്താണ് ഇന്നോവ കാറിൽ കയറി കിടക്കുന്ന ഈ ഇവിടുത്തെ ഇവർക്കിതൊക്കെ തോന്നും ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ ഒരു എമ്പതി കാരുണ്യം എന്ന് പറയുന്നുണ്ട്. അവർക്കൊന്നും പൈസയൊന്നുമില്ല, ട്യൂഷൻ പഠിപ്പിക്കാൻ പോയി ആ കിട്ടുന്ന പൈസയാണ് ഇതിന് ചിലവാക്കുന്നത്. എന്തേ ഇവിടെ നമ്മൾ എത്ര പൈസയാണ് ഓരോ കോടതികളിൽ കേസ് കണ്ടെത്താൻ വേണ്ടി മാസം തോറും ചിലവാകുന്നു. അപ്പോൾ അർഹതപ്പെട്ടവൻ എന്തെങ്കിലും ചെയ്തു കൊടുക്കുക. അങ്ങനെ ഒരു മനോഭാവം, അത് നമ്മുടെ എന്തെങ്കിലും സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല, ആ ഒരു മനോഭാവം ഇല്ല. എനിക്കത് വളരെ ഒരു ഇതായിട്ട് തോന്നി. അങ്ങനെയൊക്കെ ഈ മനുഷ്യ വലിയ ഈ സമൂഹത്തിൽ, അതേസമയം ഇവിടുത്തെ സർക്കാർ സുപ്രീം കോടതി കേസ് കൊണ്ടുപോയിരിക്കുകയാണ്, ഇതിനെയൊക്കെ കൊല്ലാൻ വിധി കിട്ടുമെന്ന്. അത് കിട്ടത്തില്ല, ഒരിക്കലും നടക്കുന്ന കാര്യമുണ്ട്. പാർലമെന്റ് പാസ്സാക്കിയ നിയമമുണ്ട് കൊല്ലാൻ പാടില്ല. പിന്നെ ഇവർ എന്നാലും പോയിരിക്കുകയാണ്, കള്ളത്തരത്തിൽ കൊല്ലാൻ പറ്റുമെന്ന്. കള്ളത്തരത്തിൽ കൊല്ലുക എന്ന് വെച്ചാൽ പേപ്പർ ടീ കൊല്ലാൻ പറ്റുമെന്നാണ് ഇവർ ചോദിക്കാൻ പോയിരിക്കും. കിട്ടാൻ വഴിയില്ല എന്ന് പറഞ്ഞ എല്ലാത്തിനെയും കൊല്ലാൻ. ആ കൊടുക്കുന്നവന്റെ ഭക്ഷണത്തിൽ കൂടെ കുറെ വിഷം ചേർത്ത് കൊടുക്കും. ഞാൻ തമാശക്ക് പറഞ്ഞു, നിങ്ങൾ അങ്ങനെയും ചെയ്തു കളയരുത്. ബോധമില്ല, ബോധമില്ലാത്തോണ്ടാണ്. അത് ശരി. അപ്പൊ എത്ര കളയല്ല ചെയ്യേണ്ടത്? കളയാൻ നിങ്ങൾക്ക് അവകാശമില്ല. കടലിലിട്ടിട്ടാ പറയുന്നത്, കടപ്പുറത്തിട്ടല്ല, കൊണ്ടിട്ട് കടലിലാണ് അതൊക്കെ ചത്തി. നോക്കി, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, ആശ്രമം എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടുള്ളതല്ല. അതല്ല, ഈ ആശ്രമം എന്ന് പറയുന്നത് അവശത അനുഭവിക്കുന്നവർക്കും എല്ലാം ഒരു ഷെൽട്ടർ ആയിരിക്കേണ്ടതാണ്. അത് മനുഷ്യര് അവര് ഉപദ്രവിക്കുകയല്ല, മനുഷ്യര് അവരെ ഉപദ്രവിക്കുകയാണ്. പിന്നെ ഇല്ല, അവരെയാണ് ഉപദ്രവിക്കുന്നത്. നിങ്ങളുടെ മനോഭാവം മാറ്റണം. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രപഞ്ചം വന്നാ വന്നിട്ട് പോകും. അല്ല എന്ത് ചെയ്യാനോ? ഞാൻ പാമ്പിനെ അടിച്ചു വന്നോ? അത് ഇപ്പൊ പാമ്പിനെ അടിച്ചു വന്നു കഴിഞ്ഞാൽ രണ്ട് വർഷം ജയിലിൽ കിടക്കണം, അറിയാമോ? പണ്ടെന്തെല്ലാം ചെയ്തിട്ടുണ്ട്. അത് കൊല്ലാൻ പാടില്ല. ചിലപ്പോൾ പാമ്പ് കടിച്ച് നമ്മൾ ചത്തന്നിരിക്കും, പക്ഷെ നമുക്ക് പാമ്പിനെ, കാരണം എന്തുകൊണ്ട്? പാമ്പ് ആരെയും ഓടിച്ചെന്ന് കടിക്കാറില്ല. അതിന് ഭയം വരുമ്പോഴോ അതിനെ ഉപദ്രവിക്കുമ്പോഴോ അത് അതിൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് കടിക്കുന്നത്, അല്ലാതെ അത് കടിക്കാറില്ല. ചിലപ്പോൾ നമ്മൾ അറിയാതെ അതിനെ ഉപദ്രവിച്ചാൽ നമ്മളെ കടിക്കും, കടിച്ചാൽ നമ്മൾ ചത്തുപോകും. അതിലെന്താ പ്രശ്നം? അത് ആ ജീവി അതിൻ്റെ അതിജീവനത്തിന് വേണ്ടി അതിന് പ്രകൃതി കൊടുത്തിരിക്കുന്ന ഒരു സാധനമാണ് വിഷം എന്ന് പറയുന്നത്. അതിനെ മനുഷ്യൻ ആ വിഷത്തെ തന്നെ എടുത്തിട്ടാണ് ആന്റിവനമായിട്ട് ഉപയോഗിക്കുന്നത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ. ഇപ്പോൾ പാമ്പ് കടിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിലും നമുക്ക് പാമ്പ് വേണം, എന്നാലേ നമുക്ക് പാമ്പ് കടിയിൽ നിന്ന് ജീവനെ രക്ഷിക്കാൻ പറ്റും. ആന്റിവനം ഉണ്ടാക്കണമെങ്കിൽ ആ പാമ്പിൻ്റെ വിഷം തന്നെ വേണം, അറിയാമോ? അതുകൊണ്ട് പാമ്പിനെ കൊന്നുകഴിഞ്ഞാൽ കൊല്ലുന്ന പരിഹാരമല്ല. അത് മാത്രമല്ല, ആ ജീവികളാണ് കർഷകന്റെ ബന്ധു. ഇവിടെ കൃഷി എന്ന് പറയുന്നത് ധാന്യങ്ങൾ ഉത്പാദിപ്പിക്കണമെങ്കിൽ പാമ്പുകൾ വേണം, എന്നാലേ ധാന്യങ്ങൾ ഉത്പാദിപ്പിക്കാൻ നമുക്ക് പറ്റൂ. വ്യവസ്ഥ ഉണ്ടെന്നുള്ളതല്ല, നമ്മൾ വ്യവസ്ഥ ഉണ്ടാകണം. ഈ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ കുട്ടികൾ ഒന്ന് എന്നോട് പറഞ്ഞത് ഇതിനെവിടെയെങ്കിലും ഒന്ന് റെസ്ക്യൂ ചെയ്യുന്നതിനൊരു സ്ഥലം, എവിടെയെങ്കിലും കൊണ്ട് വയ്ക്കാനൊരു സ്ഥലം. ഞാനൊരു ഈ ഡോഗ് ഷെൽട്ടർ ഒന്നുണ്ടാക്കി. അപ്പോൾ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് പരിസരമുള്ള ആൾക്കാർ ഭയങ്കരമായ ബഹളം വെച്ച് ഇവിടെ പറ്റത്തില്ല, പിന്നെ അത് മാറ്റി. എന്ത്, ഞാൻ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി ഷെൽട്ടർ ഉണ്ടാക്കി. വനത്തിൻ്റെ അടുത്ത് ഒരു 4 കിലോമീറ്റർ മനുഷ്യവാസമില്ലാത്ത സ്ഥലം തിരഞ്ഞെടുത്ത് അവിടെ സ്ഥലം വാങ്ങി അവിടെ ഈ ഷെൽട്ടർ ഉണ്ടാക്കി. അവിടെ ഷെൽട്ടർ ഉണ്ടായി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ആൾക്കാർ വന്നു പറഞ്ഞു അവിടെ ഈ എന്താണ് കാടന്മാരാണ്, ഇവിടെ ഷെൽട്ടർ ഇവിടെ ഞങ്ങൾ അനുവദിക്കത്തില്ല. പിന്നെ അത് നിർത്തി. ഗവൺമെന്റല്ല എന്ന് ഇതുപോലുള്ള സ്ഥാപനങ്ങൾക്ക് ചെയ്യാം. എന്താണ്? നിയമമൊക്കെ ഇതിനുണ്ട്, അതൊക്കെ എല്ലാവർക്കും അറിയാം. നിയമം അറിയാത്തതുകൊണ്ടൊന്നുമല്ല, നമ്മൾ ചെയ്യാത്തതുകൊണ്ടാണ്. നിയമമൊക്കെ ഇപ്പം തന്നെ ഉണ്ട്. അത് ഇതിനെ ഒന്നോ രണ്ടോ ദിവസം താമസിപ്പിച്ച് തിരിച്ച് അതിനെ റോഡിലാണ് വിടുന്നത്. അപ്പോൾ അതിനെ ഗവൺമെന്റിന് ഇതിനൊക്കെ ഈ റോഡിൽ കിടന്ന പട്ടികൾ നമ്മളെ കടിക്കാതിരിക്കുന്നതിനുള്ള സംവിധാനം ഗവൺമെന്റിനുണ്ട്, അത് ചെയ്യുന്നില്ല. ഒരു ലോക്കൽ ബോഡി, ഒരു പഞ്ചായത്തിന് ഒരു പക്ഷേ 2 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്. ഈ 2 ലക്ഷം രൂപ അവർ വേറെ വഴിക്ക് ചിലവാക്കുകയാണ്. ഏത് പർപ്പസിനാണോ കൊടുക്കുന്നത് അത് ചിലവാക്കുന്നുണ്ട്. അത് ചിലവാക്കിയാൽ ഇവിടെ ഈ പട്ടികടി പ്രശ്നം ഉണ്ടാകത്തില്ല. അതവർ ചെയ്യുന്നില്ല. ആ പൈസ അവർ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ചിലവാക്കും. ആ 2 ലക്ഷം മതി ഒരു പഞ്ചായത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ. അതുകൊണ്ട് പരിഹരിക്കും. അപ്പോൾ നമ്മൾ അത് പോട്ടെ, ഗവൺമെന്റ് പോലെ നിങ്ങളെന്ത് ചെയ്യുന്നു? ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ സമൂഹത്തെ മൊത്തം ബാധിക്കുന്ന പ്രശ്നമാണ്. നിങ്ങൾക്ക് എത്രയോ ഏക്കറുകൾക്ക് സ്ഥലം കിടക്കുന്നു, കൃഷിയും ചെയ്യാതെ വെറുതെ കിടക്കുന്നു. ഒരു ഷെൽട്ടർ എന്തുകൊണ്ടുണ്ടായിക്കൂടാ? ഗുരുവിൻ്റെ പേരിൽ ജീവകാരുണ്യം, ഗുരുവിൻ്റെ ആദർശത്തിന് വിരുദ്ധമൊന്നുമല്ലല്ലോ, എന്തുകൊണ്ടുണ്ടായിക്കൂടാ? അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ ഇതിനു വേണ്ടി ഇങ്ങനെ ഓടി നടക്കും. എങ്ങനെ? അല്ല, ഇത് ബുദ്ധിയുടെ കാര്യമല്ലല്ലോ, ഇത് എമ്പതി, കാരുണ്യം. ഇത് ബുദ്ധിയുള്ളവനത് ഉണ്ടാവണമെന്നില്ല. അത് ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞല്ലോ, ബുദ്ധിയുള്ളവനത് ഉണ്ടാവണമെന്നില്ല. ബുദ്ധി അല്ല ഇത്, ഇത് ബ്രെയിനിന്റെ വേറൊരു ഭാഗമാണ് പ്രവർത്തിക്കുന്നത്. നമുക്ക് ഈ ജീവികളോടുള്ള ഒരു സ്നേഹം അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളെപ്പോലെ തന്നെ അതിനും അവകാശങ്ങളൊക്കെ ഉണ്ട്. ഒരു കാലത്ത് ചിലപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് വേരറ്റ് പോകാം, ഈ പ്രാണികളൊക്കെ വേരറ്റ് പോകും. ഇന്നിപ്പോൾ ജീവിച്ചിരിക്കുന്ന ജീവവർഗങ്ങളിലും എത്രയോ 1000 ഇരട്ടി ജീവവർഗങ്ങൾ ഈ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായി, തിരിച്ചു വരാത്ത രീതിയിൽ എത്രയോ അപ്രത്യക്ഷമായി പോയി. അപ്പോൾ നമുക്കൊന്നിനും പിടിച്ചു നിർത്താൻ പറ്റില്ല. കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ അപ്രത്യക്ഷമാവും, മനുഷ്യവർഗവും ചിലപ്പോൾ അപ്രത്യക്ഷമാവും, നമുക്കറിയത്തില്ല. ഇതുവരെയുള്ള രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ഇതും അപ്രത്യക്ഷമാവും. അതാണ് ആ ഒരു കാഴ്ചപ്പാടാണ്, പ്രാകൃതമായ കാഴ്ചപ്പാടാണ്. മനുഷ്യൻ പണ്ടി പ്രാണികളെയൊക്കെ കൊന്ന് തിന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാടാണ്. ഇന്നങ്ങനെയല്ല, ഇന്ന് മനുഷ്യന് മനസ്സിലായി ഇതൊരു ബാലൻസിങ് ആണ്, മറ്റ് ജീവികളെ ആശ്രയിച്ചാണ് നമ്മുടെ നിലനിൽപ്പ്, അത് മറ്റുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് നമ്മളിപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നിലനിൽക്കണമെങ്കിൽ അതിനെയും നിലനിർത്തിയേ പറ്റൂ. കൃഷിക്കാരന് കൃഷി ചെയ്യണമെങ്കിൽ എന്താണോ പാമ്പും വേണം ചേരയും വേണം. അപ്പോൾ ആ രീതിയിലൊരു ബാലൻസിങ് ഇന്നും പ്രപഞ്ചത്തിലുണ്ട്. അതുകൊണ്ട് അങ്ങനെ നമുക്ക് നശിപ്പിക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് പരമാവധി ചെയ്യാൻ പറ്റുന്നത് നിയന്ത്രിക്കുക എന്നുള്ളതാണ്. നശിപ്പിക്കുക നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ഇതാണ്. അതുകൊണ്ട് തെരുവ് പട്ടികളെ നിയന്ത്രിക്കുന്നതിന് ഗവൺമെന്റിന്റെ ഒരു പ്രോഗ്രാമുണ്ട്, ABC എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട്. ആ പ്രോഗ്രാം അനുസരിച്ച് അതിന്റെ പ്രജനനത്തെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ലോക്കൽ ബോഡീസ് ആണ് അത് ചെയ്യേണ്ടത്. അവർ കൃത്യമായി ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നമേ ഉണ്ടാകത്തില്ല. ഇത് ആൾക്കാരെ ഇവിടെ പുകമറ സൃഷ്ടിക്കുകയാണ്, പട്ടികളെല്ലാം ആൾക്കാരെ കടിച്ചു കൊല്ലുന്നതുകൊണ്ട് അതിനെ വിഷം കൊടുത്ത് കൊല്ലണമെന്നുള്ള ഒരു രീതിയിൽ പ്രചാരണം നടത്തുകയാണ്. അത് അസംബന്ധമാണ്. ഈ കാട്ടിലൊക്കെ ഏതെങ്കിലും പട്ടി കിടന്ന് ജീവിച്ചാൽ നമുക്കെന്താ നഷ്ടം? ഇതിനകത്ത് എന്തെല്ലാം എലി, എത്ര എലി കിടക്കുന്നു, പാമ്പ് കിടക്കുന്നു. മരപ്പട്ടിയിൽ തന്നെ ഞാൻ കൂടെ വെച്ച് കണ്ടിട്ടുണ്ട് എത്ര എണ്ണം കിടക്കുന്നു. ഉണ്ട്. ഈ പട്ടികളെക്കാളും മോശമായ ഭാഗ്യം ഞാൻ പറയുന്നില്ല, ഇവിടെ കാണത്തില്ലേ. അപ്പൊ പിന്നെ എന്താ പട്ടികൾ ജീവിക്കുന്നതിന് എന്താ കുഴപ്പം? റോഡിൽ കളയും, അതിന് പുറത്തിറങ്ങി വിടും, ഇവിടെ ദൂരെ കൊണ്ട് വിടും, തിരിച്ചു വരാതിരിക്കും. അത് ഇതേ, ഞാൻ പണ്ട് ഡോഗ് ഷെൽട്ടർ തുടങ്ങിയപ്പോ ആൾക്കാർ പട്ടികുട്ടികളെ എവിടെയെങ്കിലും കണ്ടാ എടുത്ത് ആശ്രമത്തിന് മുമ്പ് കൊണ്ടുവിടും. നമ്മൾ രാവിലെ എഴുന്നേ രാത്രി വരുമ്പോ ഒരു കരച്ചിൽ നോക്കുമ്പോ എന്താണ് ഇവിടെ കൊണ്ടുവിടുകയാണ്. അപ്പോ അന്നവിടെ ഒരു 10-40-50 പട്ടികളായി ആശ്രമത്തിൽ തന്നെ. ഈ ആശ്രമത്തിൽ ആൾക്കാർക്ക് പേടിയാണ്, ആൾക്കാരിങ്ങനെ വരുന്നു, തൊഴുതിട്ട് പോകുന്നു. ഈ പട്ടികളൊന്നും ആരും ഉപദ്രവിച്ചിട്ടില്ല, ഒരു മനുഷ്യർ കുട്ടിയെ പോലും കടിച്ചിട്ടില്ല എത്രയോ വർഷമായിട്ട്. അതൊക്കെ അവിടെ തന്നെ നടന്ന് വളർന്നു, അതൊന്നും അങ്ങനെ ഉപദ്രവിക്കത്തില്ല. ഇതിനെ ഉപദ്രവിക്കുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതിനെ ഈ പട്ടിയെ കാണുമ്പോഴത്തേക്ക് ഇതിനെ വെട്ടിയും കല്ലെടുത്തെറിയും ചെയ്യുമ്പോൾ മനുഷ്യനെ കാണുമ്പോൾ ഇവനെ ആക്രമിക്കുമെന്ന് ഭയന്നിട്ടാണ് ഇത് കടിക്കാൻ ഓടിക്കുന്നത്. അല്ല, പട്ടി അങ്ങനെ കടിക്കാൻ ഓടിക്കുന്നതല്ല. അത് അങ്ങനെയാ സംഭവിക്കുന്നത്. നിങ്ങളൊരു പട്ടിയെ കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നടന്നു പോകുമ്പോൾ നിങ്ങളായിരിക്കില്ല, പിറകെ വന്ന് നിങ്ങളെ കടിക്കും. കാരണം ഇവ എറിയുന്നവനാണെന്നുള്ള പട്ടിയുടെ ഭയം കൊണ്ടാണ് അത് ചെയ്യുന്നത്. അല്ല, ഒരു പട്ടിയും മനുഷ്യരെ റോഡിലിട്ട് കടിക്കത്തില്ല. നിങ്ങൾ ഉപദ്രവിക്കായിരുന്നു നോക്കുക, പക്ഷെ വേറെ ആരെങ്കിലും ഉപദ്രവിച്ചാലും നമ്മളെ കടിക്കും. അപ്പൊ നമുക്ക് അതിനോടുള്ള മനോഭാവമാണ് മാറ്റിയെടുക്കേണ്ടത്. അപ്പൊ അതിനെ നമ്മൾ അങ്ങനെ അവഗണിക്കുകയല്ല, അതിനെ സംരക്ഷിക്കുകയാണ്. മനസ്സിലാവും? ഇതിനടുത്ത് കടല കൊണ്ട് കളയല്ല ചെയ്യേണ്ടത്, കടപ്പുറത്തിടയല്ല. നമ്മളതിനെ സംരക്ഷിക്കണം. നമ്മളെ അടുത്ത് വന്നാൽ ഇതാണ് ഗുരു പറഞ്ഞത്, ഒരു പീഡ ഇത് പാടി നല്ല താളത്തിൽ പാടിയിട്ട് ദക്ഷിണമായിക്കുകയും ചെയ്യുന്ന പണി ഇതാണ്. ട്രൈവ് പാളത്തിൽ കൊണ്ട് കളയുക, പട്ടികളെ കൊണ്ട് കൊച്ചു കുട്ടികളെ കൊണ്ട് റെയിൽ പാളത്തിൽ കളഞ്ഞാൽ എന്തായിരിക്കും? അതിനറിയാം ട്രെയിൻ എന്ത്, കാളവണ്ടി എന്താണെന്ന് അതിനറിയാം. അതാദ്യം കിടന്ന് ചത്തുപോകും. അപ്പൊ അങ്ങനെ ചെയ്യരുത്. നമുക്കൊരു മനസാക്ഷി ഇത് വേണം, ഈ കാരുണ്യം അതും മനുഷ്യനിലുള്ളതാണ്. പിന്നെ ആകെ ഇതിൽ വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് പേപ്പട്ടി എന്ന് പറയുന്ന സാധനം. ഈ പട്ടിക്ക് പേവെടുക്കുന്ന എങ്ങനെയെന്നുള്ള ഇന്നൊരു സയൻസ് കണ്ടുപിടിച്ചിട്ടില്ല ശരിയായ കാരണം. എന്തുകൊണ്ട് പട്ടിപ്പിക്ക് പട്ടി പേപ്പട്ടിയാവും കണ്ടുപിടിച്ചിട്ടില്ല. കാരണം അത് പറയുന്ന ഒരു വൈറസ് മ്യൂട്ടേഷൻ വരുന്നു എന്നാ പറയുന്നത്, എന്തോ അങ്ങനെ സംഭവിക്കുന്നു. ജീൻ മ്യൂട്ടേഷൻ എന്നൊക്കെ പറയുന്നുണ്ട്, പല പഠനങ്ങളുമുണ്ട്. പക്ഷേ മാഡ് ഡോഗ് അങ്ങനൊന്ന് സംഭവിക്കുന്നുണ്ട്. അങ്ങനൊന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ പിന്നെ എന്താണ് റെസ്ക്യൂ ചെയ്ത് മറ്റുള്ളതിൽ നിന്ന് അകറ്റി നിർത്തുക എന്നുള്ളതല്ലാതെ. പക്ഷെ അത് ഈ അനിയന്ത്രിതമായി പെരുകുമ്പോഴാണ് പ്രശ്നം വരുന്നത്, ഇല്ലെങ്കിൽ അതും നിയന്ത്രിക്കും, അതിനെ നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ ഈ ഈ ഈ പട്ടി പ്രശ്നം എന്ന് പറയുന്നത് ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും ഉള്ളതാണ് ഈ പ്രശ്നം, എല്ലാ രാജ്യങ്ങളും. പക്ഷെ അവരൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ നമ്മളെപ്പോലെ ജീവകാരുണ്യ വഞ്ചകമൊന്നും പഠിച്ചിട്ടില്ല, അവരതിനെ സംരക്ഷിക്കും. എവിടെ അല്ല, അതെന്തെന്ന് വെച്ചാല് നമുക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ആരെയും അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. അവനവൻ്റെ ഉള്ളിൽ തോന്നണം, മനസ്സിലായോ? നമുക്ക് എല്ലാ വീട്ടിലും അങ്ങനെ റേഷൻ കൊടുക്കുമ്പോൾ കൊടുക്കാൻ പറ്റത്തില്ല. കാരണം മനുഷ്യന് അതിനോടൊരു സ്നേഹവും ഇതൊക്കെ തോന്നണ്ടേ, ഇങ്ങനെ ഒരു ആശയം വേണ്ടേ? നിങ്ങളിത് 24 മണിക്കൂർ ഉയരുന്ന ഇതിൽ നിന്നാണ്, ഇതാണ് ഏറ്റവും വലിയൊരു ഒരു വലിയ തെളിവ് എന്തെന്ന് വെച്ചാൽ ഈ മതപഠനം, മതങ്ങൾ, ഇതൊന്നും മനുഷ്യന് കാരുണ്യം, ദയ, ഇങ്ങനെയുള്ള നല്ല വിചാരങ്ങളൊന്നും ഒരിക്കലും ഉണ്ടാക്കത്തില്ല, മനസ്സിലായോ? മതങ്ങളൊന്നുമല്ല ഈ ലോകത്ത് കാരുണ്യം, സ്നേഹവും ഒക്കെ ഉണ്ടാക്കുന്നത്. കാരണം ഇത് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പട്ടി പ്രശ്നം. അതിനേറ്റവും വലിയ തെളിവ് തന്നെയാണ് നിങ്ങൾ. കാരണം നിങ്ങൾ ഒരുപാട് മതം പഠിക്കുകയും പുസ്തകങ്ങൾ എഴുതുകയും പ്രസിദ്ധീകരിക്കുകയും എന്താണ് ജീവകാരുണ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുകയും ചെയ്തിട്ട് നിങ്ങളെന്താ ചെയ്യുന്നത്? പട്ടിക്ക് വിഷം കൊടുത്തു കൊല്ലുന്നു. അപ്പോൾ ഇതാണ് മനസ്സിലായത്. എമ്പതി, കരുണ എന്ന് പറയുന്ന മതങ്ങൾ ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല, മതങ്ങൾക്കതിന് കഴിയത്തുമില്ല. പിന്നെ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഏതെങ്കിലും മനുഷ്യനിൽ അത് വന്ന്, ഉദാഹരണം പറഞ്ഞപ്പോൾ ഗുരുദേവൻ, ഗുരുദേവൻ്റെ ജന്മനാണുണ്ടത് കാരുണ്യം എന്ന് പറയും. അതിനെ മതങ്ങൾ ഹൈജാക്ക് ചെയ്യണം. മതങ്ങൾ അതിനെന്ത് ചെയ്യുന്നു? മതങ്ങളുടെ സ്വന്തമാക്കുകയാണ്. മതങ്ങളുടെ സ്വന്തമല്ല ഗുരു എന്ന് പറയുന്നൊരു മഹത്തായ ഒരു വ്യക്തിത്വത്തിൻ്റെ സ്വന്തമാണത്, അല്ല മതങ്ങളുടെ വകയല്ല, മതങ്ങൾ ഹൈജാക്ക് ചെയ്യുന്നതാണ്. അല്ല, അതാണ് ഈ മതപഠനം കൊണ്ട് ഇവരാരും നന്നാകാത്ത, പഠിക്കാത്തതുകൊണ്ടാണോ, ഇവർക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടാണോ? ഇവിടെയൊക്കെ പട്ടിയെ വിഷം വെച്ച് കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതിനെ ചികിത്സിക്കാൻ പറ്റാത്തൊരു പ്രശ്നമാണത്. ഓർക്കാൻ പോലും കഴിയാത്തൊരു ബോധമില്ല. താൻ ചെയ്യുന്നത് വലിയ കാര്യമെന്നാണ് ഇവിടെ ഓരോരുത്തരും ഓരോ ഇങ്ങനെയുള്ള വേണ്ടാ ഇനങ്ങളൊക്കെ ചെയ്തിട്ട് വിചാരിക്കുന്ന, ഞാനെന്തോ മഹത്തായ കാര്യം ചെയ്ത് വലിയൊരാളെന്നാണ്. മനുഷ്യൻ്റെ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ള ഒരു ചരിത്ര ബോധം പോലെ ചെന്നാ എങ്ങനെ മനുഷ്യനായെന്നവൻ അറിയത്തില്ല. അതവൻ അറിയാത്തതുകൊണ്ട് വന്ന പ്രശ്നമാണ്. ഇതൊക്കെ ചെയ്തു വെച്ച മനുഷ്യനാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതിനെ നിയന്ത്രിക്കുക, സംരക്ഷിക്കുക, രണ്ടാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ എന്താണ് ഈ അനുകമ്പ ദേശകം ചൊല്ലാവും, പ്രസംഗിക്കുന്ന പോട്ടെ. നിങ്ങളിവിടെ എല്ലാ ദിവസവും ഈ ചൊല്ലുന്നത് ചൊല്ലണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുകയും എന്തെങ്കിലും പ്രവർത്തിക്കുകയും ചെയ്യണം. ഇല്ലെങ്കിൽ ഇത് ചൊല്ലണ്ട, ഇത് പാവം വേറെ ആൾക്കാർ ചൊല്ലിക്കോട്ടെ. ഈ ചൊല്ലാത്ത നല്ല മനുഷ്യരുണ്ട്, ഇത് ചൊല്ലാത്ത എത്രയോ മനുഷ്യരുണ്ട്. അവരിങ്ങനെയുള്ള ക്രൂരകൃത്യമൊന്നും ചെയ്യത്തില്ല. ശരി. Thank you.